എന്തിനു വേണ്ടിയിട്ടാ പറയുന്നത്? അങ്ങനെ അധ്യാരോപത്തെ പറയുന്നു, അധ്യാരോപത്തെ നിഷേധിക്കാൻ വേണ്ടി. അധ്യാരൂപത്തിൽ പറഞ്ഞ ജഗത് സൃഷ്ടി, ജഗത് സൃഷ്ടിയുടെ കർത്താവ് ജഗത്ത്, ഇതെല്ലാം അപവാദത്തിൽ നിഷേധിക്കും. അതിനു വേണ്ടിയിട്ടാണ് അധ്യാരോപത്തിൽ ഇതെല്ലാം പറയുന്നത്. എന്നുവെച്ചാൽ ഈശ്വരനെ നിഷേധിക്കുന്നു, ഈശ്വര സൃഷ്ടമായ പ്രപഞ്ചത്തെ നിഷേധിക്കുന്നു, ഈശ്വരനാണ് ജഗത്തിനെ സൃഷ്ടിച്ചതെന്നുള്ള നിഷേധിക്കുന്നു അപവാദത്തിൽ. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം അധ്യാരോപത്തെ മനസ്സിലാക്കാം. എന്നാൽ ഈശ്വരനെ നിഷേധിക്കുന്നു എന്ന് പറയുന്നുണ്ട്, ഇത് നാസ്തികതയല്ല, നാസ്തികതയല്ല. ഇതെന്താണ്? ഇത് തത്വചിന്തയുടെ ഒരു ഭാഗമായിട്ട് ഈശ്വരനെ ആദ്യം അധ്യാരൂപമായി സ്വീകരിച്ചിട്ടും അപവാദ രൂപത്തിൽ നിഷേധിക്കുന്നത് അല്ല നാസ്തികത. ഇപ്പോൾ ഈശ്വരനെ നിഷേധിക്കുന്ന വരുമ്പോൾ ആൾക്കാർ അത് നാസ്തികമാണെന്ന് ധരിച്ചോളെ. ഈശ്വരനെ നിഷേധിക്കുന്നുണ്ട്. നാസ്തികത എന്ന് പറയുമ്പോൾ അവിടെ ഈശ്വരനെ അംഗീകരിക്കുന്നേയില്ല. ഇവിടെ ഈശ്വരനെ അംഗീകരിക്കുന്നു, അംഗീകരിച്ചിട്ടാണ് നിഷേധിക്കുന്നത്. നാസ്തികതയിൽ ഈശ്വരനെ അംഗീകരിക്കുന്ന ഒരു പ്രശ്നമേ ഇല്ല. പ്രധാനമായി പറയുന്നത് എന്താണ്? ജഗത്ത് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നതിന്റെ പിന്നിൽ ജഗത്തിൽ നിന്ന് വേറിട്ടൊരു കാരണമില്ല, അതാണ് നാസ്തികവാദം. പ്രചാരത്തിലിരിക്കുന്ന നാസ്തികവാദം അതാണ്. ലോകം ഇങ്ങനെ ഉണ്ടായിരിക്കുന്നതിന് ലോകത്തിൽ നിന്ന് വേറിട്ടൊരു കാരണമേ ഇല്ല, പിന്നെ ലോകം തന്നെ ഇങ്ങനെ മാറിയതാണ്. അങ്ങനെ പല തിയറികൾ പറയും. ലോകം പരിണമിച്ചുണ്ടായതാണ്. അപ്പൊ ലോകം സ്വയം പരിണമിച്ചുണ്ടായതാണ്, അതിന്റെ പിന്നിൽ ഈശ്വരനില്ല എന്നുള്ളതിനെ ഗുരു നിഷേധിക്കുന്നുണ്ട്. ഗുരു അംഗീകരിക്കുന്നില്ല. ഗുരു അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന അദ്വൈത തത്വചിന്തയിൽ അതില്ല, അങ്ങനെ ആശയമില്ല. അതുകൊണ്ടാണ് ഗുരു അതിനെ അംഗീകരിക്കാത്തത്. അദ്വൈതത്തെയാണ് ഗുരുവും പറയുന്നത്. അപ്പൊ അദ്വൈതത്തെ അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. എന്നുവെച്ചാൽ ജഗത്ത് സ്വയം ഉണ്ടായി, പിന്നെല്ലൊരു ഈശ്വരനില്ല, അങ്ങനെ ഒരു കാഴ്ചപ്പാട് അദ്വൈതത്തിൽ ഇല്ല. ജഗത്തിനെ അംഗീകരിച്ചാൽ സൃഷ്ടി അംഗീകരിക്കും. എന്നുവെച്ചാൽ സൃഷ്ടി എന്ന് പറയുന്ന ആ പ്രവൃത്തി അംഗീകരിക്കുന്നു. സൃഷ്ടിയെ അംഗീകരിക്കുമ്പോൾ സൃഷ്ടികർത്താവിനെ അംഗീകരിക്കുന്നു. നാസ്തികത അങ്ങനെയല്ല, ജഗത്തിനെ അംഗീകരിക്കുന്നുണ്ട്, ജഗത്തിന്റെ സൃഷ്ടി അംഗീകരിക്കുന്നുണ്ട്, പക്ഷെ സൃഷ്ടികർത്താവില്ല. അതുകൊണ്ട് ഇങ്ങനെ ഈശ്വരനെ പല സ്ഥലത്തും നിഷേധിക്കുന്നുണ്ട്. അതുകൊണ്ടും നാസ്തികവാദമല്ല. പിന്നെ ആസ്തികവാദം ഈശ്വരനെ അംഗീകരിച്ച ആസ്തികവാദമാണ്. ഇനി ആസ്തികവാദത്തിൽ വരുന്ന അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും അതിനെയൊക്കെ നിഷേധിക്കുന്നു. ആസ്തികവാദത്തെ അതുപോലെ അങ്ങ് സ്വീകരിക്കുന്നില്ല. ആസ്തികവാദത്തിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എല്ലാം കടന്നു വരും. അത് ഓരോ കാലഘട്ടത്തിലും അതിനൊക്കെ മാറ്റം വരും, അത് പരിഷ്കരിക്കും. ഗുരുവിന്റെ കാലഘട്ടത്തിൽ ഒരു കുറെയൊക്കെ പരിഷ്കരിച്ച് ഭാവിയിൽ ഇനിയും പരിഷ്കരിക്കും, അതിന് മാറ്റം വരും. പക്ഷെ ആസ്തികവാദം എന്ന് പറയുമ്പോൾ അവിടെ ഈശ്വരനെ അംഗീകരിച്ചേ പറ്റും. ഇവിടെ ഇന്നത്തെ ആസ്തികവാദം പ്രാചീനമായ ആസ്തികവാദമല്ല. പ്രാചീനമായ ആസ്തികവാദം എന്ന് പറഞ്ഞാൽ വേദത്തെ പ്രമാണമായി സ്വീകരിച്ചാൽ ഈശ്വരൻ വേണമെന്നില്ല. ഈശ്വരനെ അംഗീകരിച്ചില്ലെങ്കിലും വേദത്തെ പ്രമാണമായി സ്വീകരിച്ച ആസ്തികന്മാരാണ്. പക്ഷേ ഈ മതങ്ങളെല്ലാം ഇങ്ങനെ രൂപപ്പെട്ടു വന്നതിന് ശേഷം ക്രിസ്തു മതം, ഇസ്ലാം മതം, ഹിന്ദുമതം ഇങ്ങനെയെല്ലാം രൂപപ്പെട്ടു വന്നതിന് ശേഷം ആസ്തികവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈശ്വരൻ വേണം എന്നുള്ളതാണ്. ബുദ്ധമതത്തെക്കുറിച്ചും അവർ പറയുന്നുണ്ട്, അവര് ശുദ്ധ നാസ്തിക മതമായിരിക്കാൻ വഴിയില്ല എന്ന് പറഞ്ഞാൽ നാസ്തികം അത് തുടങ്ങിയ കാലഘട്ടത്തിൽ വേദത്തെ അംഗീകരിച്ചില്ല, അതുകൊണ്ടാണ് അതിനെ നാസ്തികമെന്ന് പറഞ്ഞത്. പക്ഷെ പിൽക്കാലത്ത് അതിനകത്ത് ദേവി ദേവന്മാരും പൂജകളും മന്ത്രങ്ങളും എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ അത് ആസ്തിക മതമായി പിൽക്കാലത്ത്. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് ഒരു ജനസാമാന്യത്തിൻ്റെ ഇടയിൽ വളരെ കാലം നിലനിൽക്കുന്ന ഒരു മതം എന്ന് പറയുമ്പോൾ അത് നാസ്തികമായിരിക്കാൻ വഴിയില്ല എന്നാണ് ഗുരു പറഞ്ഞിട്ടുള്ളത്. പിൽക്കാലത്ത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്, ചരിത്രത്തിലും അങ്ങനെയാണ് കാണുന്നത്. ഈ ആസ്തികം നാസ്തികം എന്ന് പറയുന്ന വ്യത്യാസം വരുന്നത് മനുഷ്യന്റെ മനസ്സിനനുസരിച്ചിട്ടാണ്. ഭൂരിപക്ഷം മനസ്സും ഒരു വിശ്വാസ മനസ്സാണ്. മനസ്സിന്റെ ഘടന എങ്ങനെയാണ്, അവർക്ക് എന്തെങ്കിലും ഒരു വിശ്വാസത്തെ ഒരു അവലംബത്തെ ആശ്രയിച്ച് നിൽക്കാൻ പറ്റും. മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരുവാനും പരിഹരിക്കാൻ കഴിയാതെ വരും, ഒരുപാട് ആശങ്കകൾ വരും, ഭയ ആശങ്കകളെല്ലാം വരും. സ്വാഭാവികമായിട്ട് വന്നത് ആലംബനമായിട്ട് ഈശ്വരനെ സ്വീകരിക്കും, അല്ലെങ്കിൽ ദേവി ദേവന്മാരെ സ്വീകരിക്കും, ഗുരുക്കന്മാരെ സ്വീകരിക്കും, അവരെ തന്നെ ഈശ്വരനാക്കും. ഇതൊക്കെ മനുഷ്യ മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ ആ മനസ്സിന് മനസ്സ് അങ്ങനെ ഇരിക്കുന്നിടത്തോളം കാലം നാസ്തിക മതം എന്ന് പറയുന്നത് ഏത് കാലത്ത് ഇന്ന് വരെ വളരെ ഒരു ന്യൂനപക്ഷത്തിന്റെ ആശയമായിട്ടേ നിന്നിട്ടുള്ളൂ. ഭൂരിപക്ഷത്തിൽ എപ്പോഴും ആസ്തിക പക്ഷത്താണ്, വിശ്വാസ മനസ്സുകളാണ് കൂടുതൽ മനുഷ്യർക്കും. അതുകൊണ്ടാണ് ആസ്തിക വാദത്തിന് പ്രചാരം എപ്പോഴും കിട്ടുന്നത്. ജനങ്ങളെല്ലാം ആസ്തികവാദത്തിന്റെ പറമ്പിലാണ്. അത് വരുന്ന വ്യത്യാസം അവർ മുമ്പ് പറഞ്ഞതുപോലെ കുറെ പരിഷ്കാരങ്ങളൊക്കെ വരും, അത്രയേ ഉള്ളൂ. കാലം കൊണ്ട് ചില മാറ്റങ്ങൾ വരും, അല്ലാതെ നാസ്തികന്മാർ എത്രയൊക്കെ പ്രചാരം നടത്തിയാലും ശരി, ഇന്നുവരെയുള്ള ചരിത്രത്തിൽ നാസ്തിക മതത്തിന് അങ്ങനെ വലിയ പ്രചാരം നേടാൻ കഴിഞ്ഞിട്ടില്ല. കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ഒരുപാട് പരിശ്രമിച്ച് അവരെ നാടുകളിലെല്ലാം ചൈനയിലും റഷ്യയിലുമൊക്കെ നാസ്തികരാക്കാൻ ജനങ്ങളെ, പക്ഷെ അവൻ വിജയിച്ചില്ല. വീണ്ടും ജനങ്ങൾ ആസ്തികതയിലേക്ക് പോയി, തന്നെ പോയി പള്ളിയിലും അവിടെ ഇവിടെ ആസ്തികതയിലേക്ക് പോയി. ഭൂരിപക്ഷത്തിന്റെ കാര്യം പറയാം, യൂറോപ്പിലും മറ്റും കുറെ ആൾക്കാർ നാസ്തികതയിലേക്ക് മാറിയിട്ടുണ്ട് ആധുനിക കാലത്ത്. ഞാൻ പറയുന്ന ഭൂരിപക്ഷത്തിന്റെ കാര്യമാണ്. അവിടെയും ആസ്തിക മതങ്ങൾ നിശേഷം നേരിട്ട് പോയിട്ടില്ല, അത് കാണും. അതുകൊണ്ടാണ് ഭൂരിപക്ഷം എന്ന് പറയുന്നത്. പിന്നെ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് യൂറോപ്പിലൊക്കെ കുറെ ആസ്തികത പോയിട്ട് അതിന്റെ സ്ഥാനത്ത് നാസ്തികത വന്നിട്ടുണ്ട്. അതില്ലാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഭൂരിപക്ഷം നോക്കുമ്പോൾ ആസ്തിക മതമാണ്. എന്തുകൊണ്ട്? അത് മനുഷ്യന്റെ മനസ്സിന്റെ പ്രത്യേകത, വിശ്വാസം മനസ്സാണ് മനുഷ്യനും. അപ്പോൾ അതിന് ഈശ്വരനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒന്നിനെ ആശ്രയിച്ചേ പറ്റും. പിന്നെ ഈശ്വരനെ അങ്ങോട്ട് മാറ്റി വെച്ചു കഴിഞ്ഞാൽ അതുപോലുള്ള എന്തെങ്കിലും ആശയത്തെ അവർ സ്വീകരിക്കും. ഇവിടെ തന്നെ ഇപ്പോൾ അദ്വൈതത്തിൽ ഈശ്വരനെ നിഷേധിക്കുന്നു, പക്ഷെ അത് ബ്രഹ്മത്തെ സ്വീകരിച്ചുകൊണ്ടാണ്. വെറുതെ അങ്ങ് നിഷേധിക്കുകയല്ല, ഈശ്വരനെ നിഷേധിക്കുന്നു, ഈശ്വരനെ തന്നെ ബ്രഹ്മമായി സ്വീകരിക്കുന്നു. ഈശ്വരൻ ബ്രഹ്മമായി സ്വീകരിച്ചിട്ട് ഈശ്വരനെ നിഷേധിക്കുന്നു. അതും തത്വചിന്തയുടെ ഏറ്റവും ഉയർന്ന തലത്തിൽ എന്ന് പ്രത്യേകം പറയും. സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എന്നുവെച്ചാൽ ചിന്തയില്ല. സാധാരണ മനുഷ്യർ ചിന്തിക്കാൻ വലിയ ശേഷി, ഇത്തരം തത്വചിന്തയ്ക്കൊന്നും വലിയ ശേഷിയില്ലാത്ത മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊന്നും മനസ്സിലാകത്തില്ല. എങ്ങനെയാ ഈശ്വരനെ നിഷേധിച്ച് ബ്രഹ്മത്തെ സമർത്ഥിക്കുന്ന ആ കാര്യങ്ങളൊന്നും അവർക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ആ ഈശ്വരനെ നിഷേധിച്ച് എന്നിട്ട് ഈശ്വരൻ ബ്രഹ്മം തന്നെ എന്ന് പറയുന്നത് തത്വചിന്തയുടെ വലിയ ഉയർന്ന തലമാണ്. അതിന് അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഉത്തമ അധികാരിയായിരിക്കണമെന്നെല്ലാം പറയും. അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് കൂടിയും അത് പിൽക്കാലത്ത് വന്നവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് പിന്നീട് വന്നവരുടെ ഈ അദ്വൈതത്തെ നിഷേധിച്ചത്, ഈ ഒറ്റ കാരണം കൊണ്ടാണ്. ഈശ്വരനെ നിഷേധിച്ചിട്ട് ഈശ്വരൻ ബ്രഹ്മമാണ്, നിർഗുണ ബ്രഹ്മമാണ്. അത് പിൽക്കാലത്ത് വന്നവർക്ക് ഇഷ്ടപ്പെട്ടില്ല. രാമാനുജനും മാധവനും അവർ വീണ്ടും എന്ത് ചെയ്തു? ഈശ്വരനെ തന്നെ തിരിച്ചു കൊണ്ടുവന്നു സ്ഥാപിച്ചു. കാരണം അത് വിശ്വാസ മനസ്സാണ്. അപ്പം മനസ്സാണ് ഇതിൻ്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം. ഇനി അദ്വൈതത്തിൽ അങ്ങനെ താത്വികമായി തത്വചിന്തയിൽ ഒരു ഭാഗത്ത് ഈശ്വരനെ നിഷേധിച്ചാലും അദ്വൈതികളെ തന്നെ എന്ത് ചെയ്യും? വേറൊരു ഭാഗത്ത് ഈശ്വരനെ അംഗീകരിക്കും. അങ്ങനെ പാടെ ഈശ്വരനെ നിഷേധിച്ച് നാസ്തികവാദത്തിനോടൊപ്പം ചേരത്തില്ല. അതാണ് അദ്വൈതത്തിന്റെ പ്രത്യേകത. അതാണ് ഇവിടെ പറയും ജഗത്തുമില്ല ഈശ്വരനുമില്ല എന്ന് അടുത്ത് പറയും. കേവലമായി ചൈതന്യമേ ഉള്ളൂ. പക്ഷെ അന്നവസ്ത്രാദി മുട്ടാതെ തന്നുരക്ഷിച്ച് ഞങ്ങളെ ധന്യരാക്കുന്നു. നീ തന്നെ ഒന്ന് തന്നെ തമ്പുരാനെന്നൊക്കെ പറയുമ്പോൾ അവിടെ വീണ്ടും ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. അവിടെ പിന്നെ ഈശ്വരനെ നിഷേധിക്കുന്ന പ്രശ്നമില്ല. ദാസ്തികവാദമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈശ്വരനെ നിഷേധിക്കുമ്പോഴും ഈശ്വരൻ കേവലമായ ബ്രഹ്മമാണെന്ന് പറയുമ്പോഴും ജഗത്തിന്റെ കാരണമായിട്ട് ഈശ്വരനെ സ്വീകരിച്ചിട്ടാണ് നിഷേധിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അദ്വൈതം എന്ന് പറയുമ്പോൾ അത് നാസ്തികവാദമല്ല. അദ്വൈതവും ഈ പറയുന്ന രീതിയിൽ ഈശ്വരനെയൊക്കെ നിഷേധിച്ച് അദ്വൈതം പറയുമ്പോൾ അത് വളരെ കുറച്ച് പേർക്ക് ഉൾക്കൊള്ളാൻ പറ്റും. നാസ്തികവാദം അതുപോലെ തന്നെ അധികം പേർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഈ പറയുന്ന തരത്തിലുള്ള ഇത് ഇനി യൂറോപ്പിലൊക്കെ ഈശ്വരനെ അംഗീകരിക്കാത്തവരും എന്ന് വെച്ചാൽ ഈശ്വരനെ അംഗീകരിക്കാന്ന് വെച്ചാൽ അവർ പള്ളി പോകുന്നില്ല, അവിടെ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നില്ല. അവരെല്ലാവരും നാസ്തികവാദികളല്ല, അവരഗ്നോസ്റ്റിക്കുകളെന്ന് പറയും. ഒരു വിഭാഗമുണ്ട്, വലിയൊരു വിഭാഗമുണ്ട്. ഇത് ഈശ്വരൻ എന്ന് പറയുന്ന ഒരു വിഷയമേ അല്ല അവരെ സംബന്ധിച്ച്. ഈശ്വരനുണ്ടോ ഇല്ലയോ ചെല്ലു പറയുന്നവർ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. ഞങ്ങളെ സംബന്ധിച്ച ഒരു വിഷയമേ അല്ല ചെല്ലു പറയുന്നത്, അതൊരു സംശയത്തിന്റെ വിഷയമാണ്. അതുകൊണ്ട് അതിന് ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഞങ്ങൾ ഇഹലോകത്തിലെ ജീവിതം ശരിയാക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അപ്പോ അത് വേറെ ഗ്രൂപ്പാണ്. നാസികന്മാരും എത്തിയിസ്റ്റുകളും അവരെല്ലാം അഗ്നോസ്റ്റിക്കുകൾ, അവർ വേറൊരു ഗ്രൂപ്പാണ്. അവരിതുപോലെ ഈശ്വരനെ നിഷേധിക്കുന്നില്ല. പിന്നെ അവർ പ്രധാനമായിട്ടും അവർ സ്വീകരിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മതത്തെ അംഗീകരിക്കുന്നില്ല. മതങ്ങളാവശ്യമില്ലെന്നുള്ളതാണ് അവർ പറയുന്നത്. അവർ കൂടുതലും വ്യക്തി സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. വ്യക്തികൾ സ്വതന്ത്രമായിരുന്ന മതത്തിന്റെ ഒന്നും ആവശ്യമില്ല. മതം എന്ന് പറയുമ്പോൾ ഒരു ചട്ടക്കൂടാണ്, അതിന് കീഴടങ്ങി ജീവിക്കേണ്ട കാര്യമില്ല. ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു സംശയത്തിൽ നിർത്തണം, ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും പറയാൻ കഴിയത്തില്ല. പിന്നെ അതിന്റെ പുറകെ പോയി അതിനെ കുറിച്ചൊക്കെ ഒരുപാട് തത്വചിന്തയൊക്കെ ചെയ്ത് തലപുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഉണ്ടായിരിക്കാൻ ഇല്ലായിരിക്കും, രണ്ടുമാകാം. അപ്പൊ അങ്ങനെയുള്ളൊരു വലിയ വിഭാഗമുണ്ട്. എന്തായാലും മതം വേണ്ട എന്നുള്ളൊരു നിലപാടാണ്. പിന്നെ ആത്മീയത എന്ന് പറയുമ്പോഴത്തേക്കും അവരെന്താണ്, അവര് ആത്മീയതയെ പല ഇനി വേറെ ഗ്രൂപ്പ് സ്വീകരിച്ചിരിക്കുന്നത് അവരുടെ ഒരു മൊറാലിറ്റി ആയിട്ടാണ്. എന്ന് വെച്ചാൽ ജീവിതത്തിൽ കുറച്ച് മോറൽസ് എല്ലാം വേണം, അതിനും മതത്തിന്റെ ആവശ്യമില്ല. അത് തന്നെയാണ് ആത്മീയത. നിങ്ങൾ അമ്പലത്തിൽ പോയി എപ്പോഴും പ്രാർത്ഥിക്കണമെന്നില്ല. പള്ളിയിൽ കൃത്യമായ ദിവസങ്ങളിൽ പോയി പുരോഹിതൻ പറയുന്നതനുസരിച്ച് ഈശ്വരനെ പ്രാർത്ഥിക്കേണ്ട, അവർ പറയുന്നതനുസരിച്ചുള്ള ജീവിതക്രമം, ആചാരാനുഷ്ഠാനങ്ങളുള്ള ജീവിതക്രമം, അതിന്റെ ആവശ്യമില്ല. വ്യക്തിപരമായി ഒരാളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ട ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള സ്വയം സ്വീകരിക്കാവുന്നുണ്ട്, ആരുടെയും നിർബന്ധത്തിന് വഴങ്ങാത്ത മോറൽസ്, ധാർമ്മികത എന്ന് പറയുന്നത് അത് മതി എന്നുള്ള അങ്ങനെ ഒരു ഭാഗമുണ്ട്. എന്നുവെച്ചാൽ അവര് ശരിക്കും നാസ്തികന്മാരുമല്ല, ഈ പറയുന്ന തരത്തിൽ ആസ്തികന്മാരുണ്ട്. അപ്പൊ ആസ്തികന്മാർ ഞാൻ പറയുന്നത് എന്താണ്, ആസ്തികന്മാരിൽ നിന്ന് വളരെ ന്യൂനപക്ഷമാണ്. നാസ്തികന്മാര് ന്യൂനപക്ഷം. ആസ്തികന്മാര് അല്ല എന്ന് പറയുമ്പോൾ എല്ലാവരും നാസ്തികരല്ല, അവരിങ്ങനെ പല പല ഗ്രൂപ്പിലായിട്ടിരിക്കുകയാണ്, പല ചിന്താധാരകളിലാണ്. വാസികന്മാരല്ലാത്തവരുടെ പൊതുവെയൊരു ധാരണ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മതത്തിനെയാണ് വലിയ പ്രശ്നമായി കാണുന്നത്. മതം ആവശ്യമില്ലാത്ത ഒന്നാണെന്നുള്ള അഭിപ്രായക്കാരാണ് അവർ പറയുന്നത്. മതം വരുമ്പോൾ അവിടെ സംഘടിത സ്വഭാവം വരും. ഈ സംഘടിത സ്വഭാവം വരുമ്പോൾ നേതൃത്വം വരും. നേതൃത്വം വരുമ്പോൾ മനുഷ്യർ തമ്മിലടിക്കും മതത്തിന്റെ പേരിൽ. ഇവിടെ ഇപ്പം നടക്കുന്ന പ്രശ്നം അതാണ്. ഒരു ഭാഗത്ത് അല്ലാഹു അക്ബർ എന്ന് വിളിക്കും, മറുഭാഗത്ത് ജയ് ശ്രീ റാം എന്ന് വിളിക്കും. ഇവർ രണ്ടുപേരും ഒരു പാമ്പസിൽ നിന്നും കൊണ്ടാണ് വിളിക്കുന്നു. അപ്പൊ അടിയാവും പ്രശ്നം, രാഷ്ട്രീയമായി പ്രശ്നം, കോടതിയിലായി ഭയങ്കര പ്രശ്നമായി. ഇത് രണ്ടും ഉണ്ടാക്കുന്ന എന്താണ്? ഇത് രണ്ടും ഉണ്ടാക്കുന്ന മതമാണ്. അപ്പൊ ജനങ്ങളെ പ്രേരിപ്പിക്കുകയാണ്. അപ്പോ ഒരു കൂട്ടരോട് പറയുന്നത് നിങ്ങൾ എന്താണ് ഹിജാബ് ധരിച്ചു വരും, വേറെ കൂട്ടരോട് പറയുന്നത് നിങ്ങൾ കാവി ധരിച്ചു പോകും. പിന്നെ ഇതിന് രണ്ടിന്റെ ന്യായീകരണങ്ങളുണ്ട്. അത് അവരാണ് ആദ്യം തുടങ്ങിയത് അല്ല ഇവരാണ് ആദ്യം തുടങ്ങിയത്, അത് നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ ആയത്, അല്ലെങ്കിൽ ഞങ്ങൾ നല്ല ആൾക്കാരായിരുന്നു, അല്ലല്ല നിങ്ങൾ മോശമായതുകൊണ്ടാണ് ഞങ്ങൾ മോശമായത്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് കുറ്റം പറയും. നമ്മൾ ചർച്ചകൾ കേട്ട് കഴിഞ്ഞ അവസാനം നമുക്കും കൺഫ്യൂഷനായി, ആര് ശരി ആര് തെറ്റ്. എല്ലാവരും വശത്ത് ശരിയുണ്ട്, എല്ലാവരും വശത്തും തെറ്റും. ഇത് ഇവിടെ എന്താ സംഭവിക്കുന്നുണ്ട്? പിന്നിലാൾക്കാരുണ്ട്, പിന്നിലാൾക്കാർ എന്നിട്ട് ജനങ്ങളെ രണ്ട് ഗ്രൂപ്പായി നിർത്തുകയാണ്. അതിൽ മത താല്പര്യങ്ങളുണ്ട്, രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട്, പല താല്പര്യങ്ങളുണ്ട്. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ജനങ്ങൾ മതസംഘടനയിൽ അംഗമായതുകൊണ്ട്. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പോ ഇവിടെ ഇപ്പൊ അദ്വൈതം പറയുന്നു. അദ്വൈതം ഇപ്പോ ഈശ്വരനുണ്ടെന്ന് പറഞ്ഞാലും ഈശ്വരനില്ലെന്ന് പറഞ്ഞാലും ഇത് മതമെന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നുള്ള അർത്ഥമാണ്. ആ തത്വത്തിൽ അതിനെ എപ്പോഴെങ്കിലും സംഘടിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നമാകും. ഈ പ്രശ്നങ്ങളെല്ലാം തത്വത്തെ വിട്ടിട്ട് ജനങ്ങളെ ഇതിന്റെ പേരിൽ സംഘടിപ്പിച്ചാൽ അത് മറ്റൊരു വിഭാഗത്തിനെതിരാകും. അതാണ് ഈ മതത്തിന്റെ കുഴപ്പം. അത് സംഘടിതമായ രൂപത്തിൽ വരുമ്പം നേതൃത്വം ഉണ്ടാവും, അനുയായികളുണ്ടാവും, പരസ്പരം മത്സരം ഉണ്ടാവും. അതിന് ശരി തെറ്റ് തീരുമാനിക്കുക എന്ന് പറയുന്നത് വളരെ അപകടകരമായ കാര്യമാണ്. ഏത് ശരി ഏത് തെറ്റ് എങ്ങനെ പറയും? ന്യായങ്ങൾ എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പൊ പിന്നെ ഇതിനെന്താ ഒരു പരിഹാരം എന്ന് പറയുന്നത്? ഇവരെല്ലാം ആസ്തികന്മാരാണ്. അതാണ് രസകരമായ കാര്യം. അല്ലാഹു അക്ബർ എന്ന് വിളിക്കുന്നവനും ജയ് ശ്രീറാം എന്ന് വിളിക്കുന്നവനും രണ്ടുപേരും ആസ്തികന്മാരാണ്. രണ്ടുപേരും പരസ്പരം മത്സരിക്കാൻ നിൽക്കുന്നത് ദൈവത്തിന്റെ പേരിലാണ്. അപ്പൊ ദൈവമാണ് ഇവരെ കൊണ്ട് അടുപ്പിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ജനങ്ങളെ ഭിന്നിക്കുന്നത്. അല്ലല്ല, അപ്പൊ മതമാണ്. അപ്പൊ പിന്നെ ഇതിനെന്താ പരിഹാരം? പ്രശ്നങ്ങളുണ്ടെന്ന് ഈ രാഷ്ട്രീയക്കാർ എല്ലാം പറയുന്നത് പ്രശ്നമാണ്, കോടതിയിലും പറയുന്നത് പ്രശ്നമാണ്. പരിഹാരം എന്താ? എന്താണ് പരിഹാരം? ജനങ്ങളും മതം ഉപേക്ഷിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മതത്തെ അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട്? മതം എന്ന് പറയുന്നത് ഒന്ന് അത് വിശ്വാസത്തിൽ നിൽക്കുന്നു, മറ്റൊന്നത് സാമ്പത്തിക രാഷ്ട്രീയ ശക്തികളാണ്. അപ്പൊ അതിനാർക്കും അവഗണിക്കാനോ തള്ളിക്കളയാനോ പറ്റത്തില്ല. അത് മൊത്തം ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുകയാണ് രാഷ്ട്രീയത്തെ, ജനങ്ങളുടെ ചിന്താഗതി എല്ലാത്തിനെയും. രാഷ്ട്രീയം മാത്രമല്ല, ബിസിനസ് പോലും അതാണ് നിയന്ത്രിക്കുന്നത്, സാമ്പത്തികം പോലും അതാണ് നിയന്ത്രിക്കുന്നത്, രാഷ്ട്രീയ അധികാരങ്ങൾ അതാണ് നിയന്ത്രിക്കുന്നത്. ഒരു മനുഷ്യന് സ്വയം മതത്തിൽ നിന്നും മാറിയിരിക്കാം, അതേ പറ്റും. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ വിദ്യാഭ്യാസം കൊടുക്കുന്നു എന്നുള്ള രീതിയിലിരിക്കും. മതവിദ്യാഭ്യാസമാണ് കൊടുക്കുകയാണെങ്കിൽ രക്ഷയും, നമ്മുടെ സിലബസിലെല്ലാം മതമാണെങ്കിൽ എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോ അമേരിക്ക തന്നെ എടുത്തു കഴിഞ്ഞു, അവിടെ മതത്തിന് വലിയ ശക്തിയാണ്. അത് രണ്ട് മതം എന്നുള്ള വ്യത്യാസമുള്ളൂ. അവിടെ ക്രിസ്ത്യാനികൾ അവിടെ ശക്തമായിരിക്കും, ഇവിടെ മുസ്ലിങ്ങൾ ശക്തമായിരിക്കും. അവരവിടെ അതിനെ എന്ത് പറയും, ഇവാഞ്ചലിസം എന്ന് പറയും. അമേരിക്ക അവിടെ അത് വളരെ ശക്തമായി പ്രവർത്തിക്കുന്നു. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ താലിബാനിസം എന്ന് പറയും. അപ്പം അടിസ്ഥാനപരമായി മതവിദ്യാഭ്യാസം ആണെങ്കിൽ വിദ്യാഭ്യാസത്തിന് മതം കടന്നു വരികയാണെങ്കിൽ ജനം, അത് രണ്ടു തരത്തിലാണ്, ഒന്ന് ഔപചാരികമായ വിദ്യാഭ്യാസം, മറ്റൊന്ന് അനൗപചാരികമായ വിദ്യാഭ്യാസം. രണ്ടിലും മതത്തിന്റെ സ്വാധീനമുണ്ടെങ്കിൽ അപ്പോൾ അത് മതതീവ്രത അവിടെ നിന്ന്, അപ്പോൾ ജനങ്ങൾ ഭിന്നിച്ചു. അതിൽ കൂടുതൽ അപകടകരമായി വരുന്നത് താലിബാനിസമാണ്, അതൊരു സംശയമൊന്നുമുണ്ട്. കൂടുതൽ അപകടകരമായി വരുന്നത് മറ്റേതിനുമുണ്ട്. മതത്തിന്റെ സ്വാധീനം ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഈ മതങ്ങൾ തമ്മിലൊരു മത്സരമുണ്ട്, ഈ പ്രബല മതങ്ങൾ തമ്മിൽ. പ്രത്യക്ഷമായിട്ടുണ്ടെങ്കിലും പരോക്ഷമായിട്ടുണ്ട് മതശക്തികൾ തമ്മിലുള്ള മത്സരം. അപ്പോ മതവിദ്യാഭ്യാസം അത് പ്രത്യേകിച്ചും ഈ സെമിറ്റിക് മതങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ മതത്തിൽ നിന്നും ആത്മീയതയെ മാറ്റാൻ പറ്റില്ല. മതവും ആത്മീയത അവിടെ ഒന്ന് രണ്ടായിട്ടില്ല. പള്ളിയിൽ പോകാത്തവനും അവിടെ ആത്മീയതയില്ല, മതമില്ല. ജനനം പോലെ അവൻ്റെ ജീവിതം അങ്ങോട്ട് തുടങ്ങുന്ന പോലെല്ലാം മതബദ്ധമായിട്ടാണ്. അവന്റെ മതജീവിതം അത് തന്നെയാണ് അവരുടെ ആത്മീയത. രണ്ടില്ല, ആത്മീയത മതം വേറെ ഇല്ല. നമുക്കിവിടെയാണ് ഇങ്ങനെ ഈ തത്വചിന്തയ്ക്ക്, ആത്മീയ തത്വചിന്തകൊക്കെ വലിയ പ്രാധാന്യം വരുന്നത്. ക്രിസ്തു മതത്തിൽ ഒക്കെ വളരെ ന്യൂനപക്ഷങ്ങൾ, വളരെ വളരെ ന്യൂനപക്ഷം ഉണ്ടെങ്കിലും ഒരു മതം എന്നുള്ളതാണെങ്കിൽ അവിടെ മതത്തിന് ഒരിക്കലും ആത്മീയതയിൽ നിന്ന് വേർതിരിക്കാൻ പറ്റില്ല. മതം തന്നെ ആത്മീയത. അത് അവിടെ മതം വിടുകയാണെങ്കിൽ അവൻ ആത്മീയതയും വിടും, രണ്ടാക്കാൻ പറ്റും. ഇവിടെ വേണമെങ്കിൽ നമുക്ക് പറയാം, നമ്മൾ അദ്വൈതം എന്ന് പറയുന്ന ഒരു തത്വചിന്തയെ സ്വീകരിക്കുന്നു, നമുക്ക് മതമില്ല എന്ന് പറയും. ഇതിവിടെ വേണമെങ്കിൽ പറ്റും, എന്നാലും സമൂഹത്തിൽ അത് പ്രയാസമാണ്. സമൂഹത്തിൽ എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ആത്മീയത എന്ന് പറയുന്നത് മതവിശ്വാസം ആത്മീയതയും ഒന്നായിട്ടാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ പോലും അമ്പലവിശ്വാസം, ആചാരങ്ങൾ, ഇതെല്ലാം അവരുടെ ആത്മീയതയാണ്, മതവുമാണ്. ശബരിമലയിലൊക്കെ കാണുന്ന അതാണ്, നമ്മൾ കണ്ട അതാണ്. അവിടെ ആത്മീയതയും മതവും ഒന്ന് തന്നെയുണ്ട്, വേറെതിരിക്കാൻ വലിയ പ്രയാസമാണ്. പിന്നെ ചിന്താപരമായിട്ടൊക്കെ വളരെ ഉയർന്നു ചിന്തിക്കുന്നവർക്ക് വേണമെങ്കിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ആത്മീയതയെ സ്വീകരിച്ചുകൊണ്ട് അദ്വൈതം പോലെ മതപ്രവർത്തനങ്ങളിൽ നിന്നും മാറിയില്ല. പക്ഷെ അത് വളരെ ചുരുക്കം പേർക്ക് പറ്റും. അവിടെ ഫിലോസഫി അല്ല, ഇവിടെ ഇപ്പൊ ഈ പറയുന്ന ദർശനങ്ങൾ പാശ്ചാത്യ നാട്ടിൽ ഫിലോസഫി ഉണ്ടായിരുന്നു. അവര് നേരിട്ട് മതത്തിന്റെ ഭാഗമായി നിൽക്കാത്ത പലരും ഉണ്ട്. അത് മതപുരോഹിതന്മാർ തന്നെയായിരുന്നു, ഈശ്വര വിശ്വാസികൾ തന്നെയായിരിക്കും, പക്ഷെ അവർ മതത്തിൽ നിന്ന് മാറിയുന്നവരാണ്, അവർ മതത്തെ വിമർശിച്ചവരാണ്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്നു ഫിലോസഫേ തത്വചിന്തകന്മാർ, ഡെക്കാർത്തെ, കാന്റ്, ഹെഗൽ, സാർത്രെ, ഇങ്ങനെയൊക്കെ കുറെ ആൾക്കാർ അവിടെയുണ്ട്. എന്നാൽ മതത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് തത്വചിന്ത പറഞ്ഞവരുമുണ്ട്. അപ്പൊ ഇവിടെയും ദാർശനികന്മാര്, ഇവിടെ പിന്നെ മതം ഉണ്ടായിരുന്നില്ലല്ലോ, ഇവിടെ ജാതിയല്ലേ ഉണ്ടായിരുന്നു, അപ്പൊ മതം ഉണ്ടായിരുന്നില്ലല്ലോ. അവിടുത്തെ പ്രശ്നം ഇവിടെ ഇല്ല, അവിടുത്തെ പ്രശ്നം അവിടെയല്ല. മതം എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഹിന്ദു മതം ഉണ്ടായിട്ട് ഈ അടുത്ത കാലത്താണ്. ഹിന്ദുമതം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വരുന്നതൊക്കെ 1900 ശേഷമാണ്. അതിനുമ്പ് ജാതികൾക്കായിരുന്നു പ്രാധാന്യം. പിന്നെ ഹിന്ദുക്കളെ സംഘടിപ്പിക്കണമെന്ന് ചിലർക്കൊക്കെ തോന്നി, ഹിന്ദു മഹാസഭ വന്നു, RSS വന്നു, ഇങ്ങനെയൊക്കെയുള്ള സംഘടനകൾ വന്നപ്പോഴാണ് ഇവിടെ ഹിന്ദു എന്നുള്ള ഇതിൽ വരുന്നത്. മുമ്പ് ഇവിടെ ഉള്ളത് ശൈവിസം, സത്യം, ഇങ്ങനെയൊക്കെയുള്ള ഓരോ കൾട്ടുകളായിരുന്നു, ഓരോ ഗ്രൂപ്പുകളായിരുന്നു. ഇവരെല്ലാവരും കൂടെ ചേർത്തുകൊണ്ട് ഹിന്ദു എന്നുള്ള ഒരു ഐഡന്റിറ്റി ഒക്കെ പ്രായോഗികമായി വരുന്നതിന് ശേഷമാണ്. അത് ആര്യസമാജികൾ പറയുന്നത് ഹിന്ദു എന്ന് പറയുന്ന പേര് തന്നെ മുസ്ലിങ്ങളിട്ട പേരാണെന്നാണ്, ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളല്ലാത്തവർക്ക് അവർ കൊടുത്ത പേരാണെന്നാണ് ഹിന്ദു. അതുകൊണ്ട് അറബി നിഘണ്ടുവിലും ഉർദു നിഘണ്ടുവിലും ഞാൻ നേരിട്ട് നോക്കിയിട്ടില്ല, അവർ പറയുന്നതാണ് ഇതൊക്കെ ഹിന്ദു എന്ന് പറയുന്നതിന് അർത്ഥം കൊടുത്തിരിക്കുന്നു മോഷണം നടത്തുന്നവൻ, പിടിച്ചുപറിക്കാരൻ, പിന്നെ കാഫിർ, തെമ്മാടി, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥം കൊടുത്തിരിക്കുന്നതെന്നാണ്. ആ ഭാഷ അറിയാത്തതുകൊണ്ട് ഞാൻ നോക്കിത്തരും. അവരെ മ്ലേച്ഛന്മാരെന്ന് പറയും, മ്ലേച്ഛന്മാരെന്ന് പറയും. അത് കൂടുതലും പറഞ്ഞ ഗ്രീക്കുകാരാണ്. പക്ഷെ അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മ്ലേച്ഛൻ എന്ന് പറയും പ്രധാനമായും വന്ന ഭാഷയുടെ പ്രശ്നം കൊണ്ടാണ്. അവര് വന്ന അവരിങ്ങോട്ട് വന്ന് പറഞ്ഞ ഭാഷ ഇവർക്ക് മനസ്സിലാകുന്നില്ല, അതുകൊണ്ടാണ് മ്ലേച്ഛ ഭാഷയിൽ നിന്നാണ് തുടങ്ങിയത്. പിന്നെ അവരുടെ ആചാരങ്ങൾ പലതും കണ്ടും അവരങ്ങനെ പറഞ്ഞു. പക്ഷെ ഇത് വ്യക്തമായും പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, പിടിച്ചുപറിക്കാറ്, കൊള്ളയടിക്കാറ്, അങ്ങനെയൊക്കെയാണ് ഹിന്ദു എന്നാണ് അവരുടെ ഡിക്ഷണറി പാർസിയിലും ഉറുദുവിലും അറബിലും ഒക്കെ ആ അർത്ഥം കൊടുത്തിരിക്കുന്നു എന്നാണ് ആര്യസമാജികൾ പറയുന്നു. വിവേകാനന്ദ സ്വാമി പറയുന്നത് പഴയ ചില ചരിത്രകാരന്മാരുടെയൊക്കെ പഴയ സിന്ധു നദിയുടെ തീരത്ത് കഴിഞ്ഞിരുന്നത് കൊണ്ടാണ് എന്ത് സിന്ധു എന്നുള്ളത് അവർക്ക് അവരുടെ ഭാഷയിൽ ഉച്ചരിക്കാൻ വയ്യാത്തതുകൊണ്ട് ഹിന്ദു എന്നായെന്നാണ് അവർ പറയുന്നത്. ആര്യസമാജികൾ പറയുന്നത് അതങ്ങനെ ശരിയാവും, സിന്ധു നദിയുടെ തീരത്ത് താമസിച്ചിരുന്നവരെ ഹിന്ദു എന്നാണ് വിളിച്ചതെങ്കിൽ സിന്ധു നദി എന്ന് പറയുന്നതിന് ഹിന്ദു നദി എന്ന് പറയണ്ടേ? അത് പറയുന്നില്ലല്ലോ. അതാണ് അവർ ചോദിക്കുന്നത്. ഇപ്പോഴും പറയുന്നത് എന്താണ്? വിവാനസ്വാമി പറയുന്നതാണ് സിന്ധു നദിയുടെ തീരത്ത് താമസിച്ചിരുന്നോണ്ട് ഹിന്ദു എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ സിന്ധു നദി എന്ന് എങ്ങനെ പറയും? അല്ല, ഇവിടെയുള്ള വിവേകാനന്ദ സ്വാമിയൊക്കെ അതാണ് പറയുന്നത്. സിന്ധു നദിയുടെ തീരത്ത് താമസിച്ചിരുന്നത് കൊണ്ട് ഹിന്ദു എന്ന്. അപ്പൊ അവര് സിന്ധു നദിക്ക് അവരെന്ത് പറയണ? ഹിന്ദു നദി എന്ന് പറയണ്ടേ? അങ്ങനെ പറയുന്നില്ല. സിന്ധു നദിക്ക് അവര് സിന്ധു നദി എന്ന് തന്നെ പറയുന്നു, ഹിന്ദു എന്നും പറയുന്നുണ്ട്. അതിന് വേറെ അവർ ഒരുപാട് ഭാഷയുടെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. സാറുണ്ടെന്ന് അവർ പറയുന്നു. സാറിന് ഒരുപാട് ഹുസൈൻ ഇങ്ങനെയൊക്കെ സാറുണ്ട്. അപ്പം ഇത് മാത്രം അങ്ങനെ ഹായ്. അതുകൊണ്ട് പറയുന്നത് ഇവിടെ മുസ്ലിങ്ങൾ വന്നതിന് ശേഷം അവരുടെ ഒരു പേരാണ് ഹിന്ദു എന്ന്. അതാണ് അവരുടെ വാദം. ഇതൊക്കെ വിവാദ വിഷയങ്ങളാണ്. എന്തായാലും മതം എന്നുള്ളത് പിൽക്കാലത്തുണ്ടാകാം. ഇവിടെ ഹിന്ദുക്കളെ സംഘടിപ്പിക്കണമെന്നും ഉള്ള ഒരു വിചാരം വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ മതം ഉണ്ടാകുന്നത്. അതാണ് ഹിന്ദു എന്ന് പറയുന്ന ഒരു ഇതായിട്ട് വരണമെന്നൊക്കെ തോന്നുന്നു. മറ്റടുത്ത് അങ്ങനെയല്ല. ഇസ്ലാം മതവും ക്രിസ്തു മതവും ഒക്കെ വളരെ നേരത്തെ തന്നെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സംഘടിതമായ മതം എന്ന് പറയുമ്പോൾ അവിടെ ആത്മീയത മതം രണ്ടില്ല, ഒന്ന് തന്നെ. അങ്ങനെ ആ അത് പിന്നെ പിൽക്കാലത്ത് സംസ്കൃതം ഹിംസ ദൂയത എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനങ്ങളൊക്കെ കൊടുത്ത് പിന്നെ ഹിന്ദുസ്ഥാനം പ്രജക്ഷത ശ്രോഹങ്ങളൊക്കെ അതൊക്കെ പിൽക്കാലത്ത് എഴുതുകയാണ്. പഴയകാലത്തൊന്നുമുള്ളതല്ല. പിൽക്കാലത്ത് അങ്ങനെ ശ്രോഹങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഏമധർമ്മ സംഹിത അതിൽ നിന്നൊക്കെ പറഞ്ഞ് അത് ഈ അള്ളോപനിഷത്ത് പോലെയുള്ള അങ്ങനെയൊക്കെ സംസ്കൃതത്തിൽ എഴുതാൻ മതി. എഴുതി ഇങ്ങനെ പക്ഷെ അവരുടെ ഡിക്ഷണറി ഈ അടുത്ത കാലത്ത് എങ്ങനെ തിരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാനീ പ്രഭാഷണം കേൾക്കുന്ന സമയത്തൊന്നും എന്തായാലും ആര്യ സമാജികൾ പറയുന്ന കേൾക്കുമ്പോഴൊന്നും എന്തായാലും തിരുത്തിയിട്ടില്ല. ഇപ്പോൾ ഞാൻ കേട്ടത് ബ്രിട്ടാനിക്കയിലും അങ്ങനെ ഒരർത്ഥം കൊടുത്തിട്ടുണ്ടെന്നാണ് ഹിന്ദുവിന്. അത് ഞാൻ നോക്കിയിട്ടില്ല. അതുകൊണ്ട് എന്താണ് നേരിട്ട് നോക്കിയിട്ടില്ല, കാണും കാണാതെ അവർ പറയത്തില്ല. അപ്പൊ അതുകൊണ്ട് മതം എന്ന് പറയുന്നത് ആത്മീയതയെന്ന് അവിടെ വേർതിരിക്കാൻ പറ്റില്ല. ഇവിടെ മതമില്ലാത്തത് കൊണ്ട് ഇപ്പോൾ മതമെന്തെന്നും അറിയാത്ത ആൾക്കാർ ആദിവാസികൾ അവർക്കോ ആത്മീയതയുണ്ട്. അവരുടെ മതമെന്തെന്നൊന്നും അവർക്കറിയത്തില്ല. ഒരുപാട് ആദിവാസി ഗോത്രങ്ങൾക്കൊക്കെ അവരുടേതായ ഒരു ആത്മീയതയുണ്ട്. വിശ്വാസവും മലദൈവങ്ങളെയൊക്കെ അവരാരാധിക്കുന്നു. മതമെന്തെന്നൊന്നും അവർക്കറിയത്തില്ല. അതുകൊണ്ട് ആത്മീയത എന്ന് പറയുന്നത് മനുഷ്യന്റെ ഈ മതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്ന് എന്നുള്ളതാണ്. എനിക്ക് അത് കേവലം വിശ്വാസത്തെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ അതിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. ആരും വിചാരിച്ചത് മതത്തെ അങ്ങ് ഇല്ലാതായിക്കളയാന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. എത്രയൊക്കെ മതവിമർശനം ഉണ്ടായാലും ശരി, മതമില്ലാതാകത്തില്ല. കാരണം അത് മനുഷ്യന്റെ മനസ്സിലിരിക്കുന്ന കാര്യമില്ല. മനസ്സ് മാറാതെ അതങ്ങനെ മാറും. വിശ്വാസികൾ ചിലപ്പോൾ അവിശ്വാസികളായി മാറാം, വളരെ ചെറിയ തോതിലൊക്കെ. പക്ഷെ അതുകൊണ്ട് മതത്തെ അങ്ങ് ഇല്ലാതാക്കി കളയാൻ പറ്റില്ല. കാരണം അത് ഒരു നാസ്തികൻ എങ്ങനെയാണോ ഈശ്വരനൊന്നും ഇല്ല എന്നവൻ ധരിക്കുന്നത്, അതിലും ദൃഢമായി വിശ്വസിക്കുന്ന ആസ്തികൻ ഈശ്വരനുണ്ടെന്ന് വളരെ ദൃഢമാണ്. ഈശ്വരനുണ്ടെന്ന് മാത്രമല്ല, ഈശ്വരനുണ്ട്, ഈശ്വരനാണ് ലോകത്തെ സൃഷ്ടിച്ചത്, സ്വർഗം നരകങ്ങളുണ്ട്. അപ്പൊ ഈശ്വരൻ പറഞ്ഞതനുസരിച്ച് ചെയ്താൽ സ്വർഗത്തിൽ പോകാൻ വേണ്ടി മനുഷ്യൻ മരിക്കാൻ വരെ തയ്യാറാകും. ഈ ഇഹലോക ജീവിതം വേണ്ട, പരലോകം മതി, അവിടെയാണ് സുഖം എന്നിവരും മനുഷ്യൻ മരിക്കാൻ തയ്യാറാകുമ്പോൾ അതവന്റെ മനസ്സാണ്. അതുകൊണ്ട് അത് ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമാണ്. ഭാവിയിലൊക്കെ ചിലപ്പോൾ മാറും. ഇപ്പോഴത്തെ കാര്യം പറയണം, മനുഷ്യൻ കൂടുതൽ ചിന്തിച്ച് അവന് പരിണാമത്തിൽ മാറ്റം വരുമ്പോൾ ഇതെല്ലാം പോകും. പക്ഷെ അതിപ്പോ എന്തായാലും അങ്ങനെയല്ല. അതുകൊണ്ട് നാസ്തികവാദം നമ്മുടെ ഈശ്വരനെ നിഷേധിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇവിടെ നാസ്തികവാദം അല്ല പറയുന്നു, ഇത് ആസ്തികം തന്നെയാണ്. പക്ഷെ ഗുരുവിനെ പോലെയുള്ളവർ പറയുന്ന എന്താണ്, ആസ്തികവാദം തന്നെയാണ്. മതത്തെ പരിഷ്കരിക്കുകയാണ് ചെയ്തത്, മതത്തെ നിഷേധിച്ചില്ല. എന്നാൽ സ്വയം ഒരു വ്യക്തി വേണമെങ്കിൽ മതത്തിൽ നിന്ന് സ്വതന്ത്രനാണ്. അപ്പോൾ ആത്മീയത എന്ന് പറയുന്നതും അത് വ്യക്തിനിഷ്ഠമായ കാര്യമാണ്. എന്തുകൊണ്ട് ഈ സെമറ്റിക് മതങ്ങളെ പോലെ ഇവിടെ ആത്മീയതയും മതവും ഒന്നായിട്ടല്ല ഇരിക്കുന്നത്. ഇവിടെ ഇവിടെ ഒരാൾക്ക് അദ്വൈതിയാകാം, ഇഷ്ടാദ്വൈതിയാകാം, എന്ത് വേണോ അയാൾക്ക് മതസംഘടനയിൽ ചേരാതെ ഇരിക്കും. ആ ഒരു സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടാവും. എല്ലാ മറ്റു മതങ്ങളിലും അത് പ്രയാസമാണ്, അങ്ങനെ ഉണ്ടാവാൻ പറ്റില്ല. അത് അവിടെ അനുവദിക്കുന്നുണ്ട്. ഇസ്ലാം മതത്തിൽ തന്നെ സൂഫിസം എന്നൊക്കെ പറഞ്ഞ് സൂഫിസം പ്രചരിപ്പിച്ച ആള് പറഞ്ഞു അനൽ ഹഖ് എന്ന് പറഞ്ഞു. അൽ ഹഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നാണ് അതിന്റെ അർത്ഥം അറബ് ഭാഷയിൽ. അൽ ഹഖ് അൽ താജ് എന്ന് പറഞ്ഞത് എന്താണ് അയാളുടെ പേര്, അൽ ഹിജാ എന്താണ് അറബിക് പേരാണ്, അത് ഓർത്ത് വയ്ക്കാൻ പ്രയാസം. അപ്പോൾ അൽ ഹഖ് എന്ന് വെച്ചാൽ അള്ളാഹു, അൻ അൽ ഹഖ് എന്ന് പറഞ്ഞാൽ ഞാൻ അള്ളാഹു എന്നാണ്. ഇയാളെ വളരെ ക്രൂരമായ രീതിയിൽ കൊന്നുകളഞ്ഞു. അയാൾക്ക് അനുയായികളൊക്കെ ഉണ്ടായി, അയാൾ കുറേ പാട്ടുകളെല്ലാം ഉണ്ടാക്കി. അയാൾക്ക് ഇന്നും അനുയായികളുണ്ട്. സൂഫി സംഗീതമൊക്കെ ഇന്ന് വളരെ കേരളത്തിലൊക്കെ ഇപ്പോൾ ഒരുപാടുണ്ട്. പക്ഷെ ഇയാളെ ചിലർ പറയുന്നു ഇയാളെ കുരിശി തറച്ചണമെന്ന് പറയുന്നു, ചിലർ പറയുന്നു തലവെട്ടിയണം, ചിലർ പറയുന്നു തൂക്കിലേറ്റ് ചെയ്യണം. എന്തായാലും ശരി, ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. ഞാൻ അള്ളാഹുവെന്ന് പറഞ്ഞപ്പോൾ അവിടെ എന്ത് ചെയ്തു, അയാളെ കൊന്നു വളരെ ഇതായിട്ട്. എന്നാലും അയാൾക്ക് അനുയായികളുണ്ടായി, ഇന്നും കുറച്ച് പേരൊക്കെ ഉണ്ട്. ഇന്നും ഉണ്ട്. പക്ഷെ ഈ യാഥാസ്ഥിക ഇസ്ലാം ഉള്ള സ്ഥലത്ത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അപകടമാണ്. ഞാനുള്ളതെന്ന് പറഞ്ഞാൽ ഇന്നും തലപെട്ടു, മതം നിഷേധമാണ്, പറയാൻ പാടില്ല. പക്ഷെ ഇവിടെ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ അതിന് ഭയങ്കര അവരെ ഉടനെ ദൈവമായിട്ട് ആരാധിക്കുകയാണ്. ആ ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയി കിണന്തുകൊണ്ട് അവിടുത്തെ മതം അല്ല ഇവിടുത്തെ മതം, അതുകൊണ്ടാണ് ഇവിടെ മതം വിട്ട ആത്മീയതയ്ക്ക് ഇവിടെ പറ്റും. മതം വേണ്ട ആത്മീയമായി, കാരണം ഇവിടെ മതം വളരെ ആധുനികമായതുകൊണ്ടാണ്. പക്ഷെ ഇനി ഇനി ഇപ്പൊ ഇങ്ങനെ പോകണമെങ്കിൽ ഇവിടെ മതമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. ഇവിടെ അതുപോലെ വരും, ഇങ്ങനെ മതം ഇങ്ങനെ സംഘടിച്ചു കഴിഞ്ഞാൽ ഇവിടെയും പിന്നെ അതുപോലെ ബുദ്ധിമുട്ടായി വരും. അപ്പൊ അവിടെ അത് അനുവദിക്കത്തില്ല. അങ്ങനെ ഒരു ആത്മീയത, മതമില്ലാത്ത ഒരു ആത്മീയത അവിടെ ഇല്ല, അത് അംഗീകരിക്കത്തില്ല. അത് അവനെ കൊല്ലും. അതാണ് സൂഫിയെ കൊന്നത്. പിന്നെ അതിൽ നിന്ന് ചെറിയ വ്യതിചലനം വന്ന മതത്തിൽ നിന്ന് മാറി ചിന്തിക്കാൻ നോക്കില്ല. അതാണ് അഹമ്മദീയര് ഒക്കെ പാകിസ്ഥാനൊക്കെ ഒരുപാട് പീഡിപ്പിക്കുന്നത്. ഞാൻ മുമ്പ് ഒരു ദിവസം പറഞ്ഞു, ഏറ്റൊരാൾ പറഞ്ഞ ഞാൻ പ്രവാചകൻ എന്ന് പറഞ്ഞു, അത് അവരംഗീകരിക്കത്തില്ല. കൊന്നുകളിൽ എന്നുവെച്ചാൽ അവിടെ മതം ഒരു മതം, ആ മതം തന്നെ ആത്മീയത, അതിൻ്റെ ആചാരങ്ങളില്ലാതെ അവിടെ ഒന്നും നടക്കത്തില്ല. അവിടെ ഈശ്വരനെ നിഷേധിച്ചു കഴിഞ്ഞാൽ അവനെ കൊല്ലും, മതന്തയാണ്. അതേസമയം ഇവിടെയാണെങ്കിലോ അപവാദം, ഈശ്വരനെ നിഷേധിക്കാം. അത് മതമില്ലാത്തതിൻ്റെ ഒരു ഗുണമാണ്. ഇതിന് മതമാക്കിയാൽ ഇവിടെയും പ്രശ്നം വരും. ഇവിടെ ഇപ്പോൾ പിന്നെ മതമെന്ന് പറഞ്ഞാലും അഭിപ്രായം എന്നുള്ള അർത്ഥമുള്ളൂ, അഭിപ്രായത്തിൽ ദോഷമൊന്നുമില്ല. അതുകൊണ്ട് ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മതത്തിലെ ഈശ്വരനും തത്വചിന്തയിലെ ഈശ്വരനും. മതത്തിലെ ഈശ്വരനെ ഒരിക്കലും നിഷേധിക്കാൻ പറ്റില്ല, തത്വചിന്തയിലെ ഈശ്വരനെ നിഷേധിക്കാം. നിഷേധിച്ചാൽ അവൻ നാസ്തികനാണ്, ഈശ്വരനെ മറ്റൊന്നായി അംഗീകരിക്കുകയാണ്. സഗുണ ഈശ്വരനെ നിർഗുണനായി അംഗീകരിക്കുകയാണ്. അതാണ് എൻ്റെ വ്യത്യാസം. അതുകൊണ്ട് നാസ്തികവാദത്തെയും ഇതിനെയും വേർതിരിച്ച് തന്നെ മനസ്സിലാക്കണം. അദ്വൈതത്തിൽ ഇങ്ങനെ ഈശ്വരനെ നിഷേധിക്കുന്നു എന്ന് പറയുമ്പോൾ പലർക്കും സംശയം, അപ്പോൾ അത് നാസ്തികമാണല്ലോ എന്നുള്ളത്. ഒരിക്കലുമല്ല, ഈശ്വരനെ ഒന്നുകൂടെ സുരക്ഷിതമാക്കുകയാണ്. കാരണം അദ്വൈതത്തിൽ അങ്ങനെ ഈശ്വരനെ നിർഗുണമാക്കുന്നതിനുള്ള ഒരു പ്രധാനമായ സംഗതി, ഈശ്വരനെ അംഗീകരിക്കുമ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈശ്വരനെ സ്വീകരിക്കുന്നത്, പിന്നെ ഉപാസനയ്ക്ക് വേണ്ടി. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഈശ്വരനെ പൂർണനായി സ്വീകരിച്ചുകൊണ്ട് സൃഷ്ടിയിലെ അസമത്വങ്ങളെ ന്യായീകരിക്കാൻ പറ്റത്തില്ല. ഈശ്വരൻ പൂർണനാണെങ്കിൽ സൃഷ്ടിയിൽ എങ്ങനെ അസമത്വം വന്നു എന്നുള്ള ചോദ്യം വരും. ഒരു മതത്തിൽ തന്നെ ന്യായീകരിക്കാൻ പറ്റില്ല, എത്രയൊക്കെ ശ്രമിച്ചാലും. സർവജ്ഞനും സർവശക്തനും ഒരു ഈശ്വരൻ സൃഷ്ടിച്ച ജീവികളും ഇത്രയും യാതനകളൊക്കെ അനുഭവിക്കുന്നു, അതിനെന്തൊക്കെ കൊണ്ടുവന്നാലും ശരി, ഇവിടെ അജ്ഞാനമെന്ന് പറയും, കർമ്മഫലം എന്ന് പറയും, അല്ലെങ്കിൽ അവിടെ ആദിപാവം എന്ന് പറയും, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ യുക്തി ഒന്നും നിലനിൽക്കുന്നതല്ല. ഈശ്വരന് ഇതിലും കുറച്ചുകൂടി നല്ല ഒരു ലോകത്തെ സൃഷ്ടിക്കാമായിരുന്നു. ഈശ്വരൻ ഇത്രയും മനുഷ്യനെ കഷ്ടപ്പെടുത്തേണ്ട കാര്യം എന്തോന്നു, ഒരു സാഡിസ്റ്റിനെ പോലെ. ഈശ്വരൻ നല്ല ഈശ്വരന്റെ കയ്യിലാണ് എല്ലാം ഇരിക്കുന്നതെങ്കിൽ ഇവിടെ ഒരു നല്ല ലോകത്തെ അങ്ങ് സൃഷ്ടിച്ചാൽ പോരെ, മനുഷ്യരെല്ലാം നല്ല സന്തോഷമായി സുഖമായി എല്ലാവരും ജീവിക്കും. തമ്മിലിങ്ങനെ ഇത്രയും മനുഷ്യരങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുകയും പ്രകൃതി തന്നെ പലതരത്തിൽ മനുഷ്യനെ കൊല്ലുകയും വ്യാധികൾ തന്നെ പടർന്നു പിടിച്ച് മനുഷ്യൻ ചാകുകയും ഇതൊക്കെ സംഭവിച്ചാലും മനുഷ്യൻ വീണ്ടും വീണ്ടും ദൈവത്തിനോട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. എത്ര കൊറോണ വന്ന് എത്ര മനുഷ്യൻ ചത്താലും വീണ്ടും ദൈവത്തിനോട് തന്നെ പ്രാർത്ഥിക്കും, ദൈവമേ കൊറോണ പോകണം അല്ലേ. അതിലൊരു വലിയൊരു വിരോധാഭാസമുണ്ട്. ദൈവം എന്തുകൊണ്ട് ഇതിലൊന്നും വേണ്ട സമയത്ത് ഇടപെടുന്നില്ല? ഇപ്പൊ വാവാ സുരേഷിന് പാമ്പ് കടിച്ച് എന്നും പത്രത്തിൽ വരുന്ന വാർത്ത എന്താണ്? ലോകത്തുള്ള എല്ലാ മലയാളികളും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു, എന്നിട്ട് പിന്നെ വരുന്ന എന്താണ്? 65 ഡോസ് ആന്റിമെനും കൊടുത്തുകൊണ്ടാണ് അയാൾ രക്ഷപ്പെട്ടത്. എത്രയോ ഡോക്ടർമാരുടെ നിരന്തരമായ നിരീക്ഷണം കൊണ്ടാണ് അയാൾ രക്ഷപ്പെട്ടത്. അപ്പൊ പ്രാർത്ഥന കൊണ്ട് തന്നെ ഇത് മാറുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാക്കി ആന്റിമെനും കൊടുത്ത്? എന്തിനാളെ നേരെ കോട്ടയം മടിയക്കാളെ കൊണ്ടുവന്നു ഇത് ചെയ്തു എന്നൊരു ചോദ്യം വരും. ആൾക്കാരെല്ലാം വളഞ്ഞിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ, പ്രാർത്ഥിച്ചാൽ ശരിയാവും. എല്ലാവരും കൂടെ വളഞ്ഞിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ, എന്തിനാ ഇത്രയും ഒരു മെഡിക്കൽ ടീമിന്റെ ആവശ്യമുണ്ടോ? അപ്പൊ രക്ഷപ്പെടുത്തിയതാര്? ചോദ്യത്തിന് ഉത്തരം പറയുന്നു, മെഡിക്കൽ ടീമാണോ അതോ ദൈവമാണോ? ആ സർവശക്തനായ ദൈവമാണ് പ്രാർത്ഥിച്ചപ്പോ രക്ഷപ്പെടുത്തിയെങ്കിൽ പിന്നെ മെഡിക്കൽ ടീമിന്റെ ആവശ്യം? എന്റെ ആവശ്യമുണ്ടല്ലോ, അല്ലെങ്കിൽ ഒന്ന് പരീക്ഷ പോകണം. അത് പരീക്ഷിക്കേണ്ട കാര്യം എന്താണ്? മെഡിക്കൽ ടീം എല്ലാം ചെയ്യുക, ദൈവം ഇടപെടാതിരിക്കുക. ദൈവം ഇടപെട്ടതല്ലേന്ന് ആർക്കും അറിയത്തില്ലല്ലോ. ഈ ബാക്കിയുള്ള ജനങ്ങളല്ലേ ഇടപെട്ടിരിക്കുന്നു ദൈവത്തിനോട് കാര്യം പറയാൻ പോയത്. ദൈവം ഇത് ഇടപെട്ടോ ഇല്ലേ എന്നുള്ള ആർക്കും അറിയത്തില്ലല്ലോ. പക്ഷെ മെഡിക്കൽ ടീം മെഡിക്കൽ ബുള്ളറ്റിന് സ്ഥിരം ഉണ്ടായിരുന്നത് ഇന്ന ഇന്ന രീതിയിലാണ് പുരോഗമിക്കുന്നത്. അപ്പോ ഈ ചികിത്സിക്കുന്ന ഡോക്ടർമാരെ അവർ വിശ്വാസികളായിരിക്കും, അവിശ്വാസികളായിരിക്കും, പക്ഷെ അവർ ചെയ്യുന്നത് എന്താണ്? മെഡിക്കൽ സയൻസിന്റെ ഇതനുസരിച്ച് അവർ ചെയ്യുന്നു. അവരിൽ വിശ്വാസികൾ കാണും, പക്ഷെ അവർ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അങ്ങനെയായിരിക്കും, മെഡിക്കൽ സയൻസിന്റെ രീതി അനുസരിച്ചായിരിക്കും. അപ്പൊ ഇവിടെ ഉത്തരം പറയാൻ പ്രയാസമാണ്. ദൈവമാണോ രക്ഷപ്പെടുത്തിയത്? ദൈവം തന്നെ എന്ന് ഉറപ്പിച്ച് പറയണമെങ്കിൽ പിന്നെ ഇതിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പൊ ഈ ദൈവമാണെന്ന് പറയുന്നവനും അത്ര വിശ്വാസം പോരാ. ആശുപത്രിയിൽ കൊണ്ടുപോകാതിരുന്നാൽ രക്ഷപ്പെടുമെന്നുള്ള വിശ്വാസമില്ല. ആശുപത്രിയിൽ കൊണ്ടുപോയാലേ രക്ഷപ്പെടുമെന്നൊരു ധാരണയാണ്. എല്ലാ ഏറ്റവും വലിയ അങ്ങേറ്റത്തെ വിശ്വാസികളായാൽ പോലും ഒരു എമർജൻസി വരുമ്പോൾ നേരെ സൂപ്പർ സ്പെഷ്യാലിറ്റി തന്നെ പോകും. ദൈവത്തിനെ കൊണ്ട് മാത്രം കാര്യം നടത്താൻ ഏതെങ്കിലും പൂജാരിമാരെ തയ്യാറാവും. ഒരു പൂജാരിക്ക് കൊറോണ വന്നിരിക്കട്ടെ, എവിടെ പോകും? ഹോസ്പിറ്റലിൽ തന്നെ പോയി അവിടെ കിടക്കും ചികിത്സിക്കുക. സ്വാമിയാണെങ്കിലും അവിടെ തന്നെ പോകും, പള്ളിയിലെ അച്ഛനാണെങ്കിലും അവിടെ തന്നെ പോകും, എല്ലാവരും അവിടെ തന്നെ പോകും. ഒത്തിരി വിശ്വാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ദൈവം ശീലപ്പെടുത്തും. ഇപ്പൊ ഈ കൊറോണയെ സംബന്ധിച്ച് ഒരുപാട് പേര് കൊറോണക്കെതിരായിട്ടൊക്കെ വാക്സിനെതിരായിട്ടൊക്കെ പറയാനുള്ളത് ഒരുപാട് പേര് ചത്തുപോയി. അറിയപ്പെടുന്ന പലരും പ്രചാരണം നടത്തിയവരെല്ലാം മരിച്ചുപോയി ഒത്തിരി പേര്. അപ്പോഴെല്ലാം വാർത്തകളും വന്നിട്ടുണ്ട് കൊറോണക്കെതിരായിട്ട്. ഞാൻ പറഞ്ഞല്ലോ ഒരിടത്ത് കുറെ പൂജാരിമാർ പൂജ നടത്തി, ഞാൻ മുമ്പ് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഒരു സ്ഥലത്ത് കേരളത്തിലെ പ്രധാന തന്ത്രിമാരെല്ലാം കൂടെ കൂടിച്ചേർന്ന കൊറോണ മൂത്ത സമയത്ത് അവിടെ ഒരു സ്ഥലത്തൊരു വലിയ പൂജ നടത്തി. ഒരാൾ എന്നോട് ഒന്ന് പറഞ്ഞു, ഇങ്ങനെ പൂജ നടക്കുകയാണ്, എന്താണ് കൊറോണ തുടങ്ങി? ഞാൻ പറഞ്ഞു ആ ഭാഗത്തൊന്നും പോകരുത്, അവസാനം മെയിൻ പൂജാരിമാർക്കെല്ലാം കൊറോണ പിടിച്ചു. പൂജ നടത്തിയ തന്ത്രിമാര് എല്ലാം കൊറോണ പിടിച്ചു, മിക്കവാറും എല്ലാത്തിനും. ബാക്കിയുള്ളവരൊക്കെ നിർത്തിപ്പോയി, പിന്നെ വേറെ ആൾക്കാർ വന്നു, ആകെ അത് കുഴപ്പമായി. അതിനുവേണ്ടി ഇടുക്കിയിൽ കുറെ അച്ഛന്മാരെല്ലാം കൂടെ കുടിച്ചേർന്ന് കൊറോണക്കെതിരായിട്ട് ഒരു പ്രാർത്ഥനായോഗം സംഘടിപ്പിച്ചു. മൂന്നെണ്ണം ചത്തുപോയി, അതും തുടക്കത്തിൽ. അന്ന് രൂക്ഷമായി വന്ന സമയം, പിന്നെ അത് മ്യൂട്ടേഷൻ വന്നപ്പോൾ അതിന്റെ ശക്തി കുറഞ്ഞു. അപ്പൊ ഇവിടെ നിന്നും ഞാൻ ഈ പറയുന്നത് ആസ്തികന്മാർക്ക് ശരിക്കും സമാനം പറയാൻ പറ്റില്ല. ദൈവത്തിന്റെ സൃഷ്ടി എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടത് ദൈവം പൂർണ്ണനാണെങ്കിൽ സൃഷ്ടിയിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു പൂർണ്ണതയില്ല? അതിനെന്തൊക്കെ സമാനം പറഞ്ഞാലും ശരി, ചിലപ്പോൾ വിശ്വാസികൾ അംഗീകരിച്ചെന്നിരിക്കും, പറയുന്നവർക്ക് തന്നെ അത് ബോധ്യപ്പെടാതെ വരും. അങ്ങനെ വരുമ്പോഴാണ് അദ്വൈതി ഒരു സ്റ്റാൻഡ് എടുക്കുന്നത്. എന്താണോ എന്നാൽ ഈ ദൈവവും വേണ്ട സൃഷ്ടിയും വേണ്ട, പോട്ടെ, തത്വത്തിലേക്ക് പോകുന്ന ആളാണ്. ശങ്കരാചാര്യർക്ക് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ദൈവത്തെ ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ, പക്ഷെ പഴുതുകളുണ്ട്, വാദങ്ങളിലെല്ലാം പഴുതുകളുണ്ട്. അതേറ്റവും നല്ല രസകരമായി പറഞ്ഞിരിക്കുന്ന ചട്ടമ്പി സ്വാമിയാണ്. പക്ഷെ അത് ബൈബിളിനെ നിഷേധിക്കാൻ വേണ്ടിയാണ് പറഞ്ഞതെങ്കിലും അതൊരു ഇരുതലവാളാണ്. സ്വാമി ചോദിക്കുന്ന അവിടെ ഏദൻ തോട്ടത്തിൽ കൊണ്ടുവന്നൊരു വിലക്കപ്പെട്ട കഞ്ഞി വച്ചിട്ട് അവരോട് പറഞ്ഞു, എന്താണ് ഇത് ഭക്ഷിക്കരുതെന്ന് പറഞ്ഞു. സ്വാമി ചോദിക്കുന്ന ഇവിടെ ഇത് തന്നെ അബദ്ധമാണ്, എന്തുകൊണ്ട്? ഈ ദൈവത്തിനറിയാം ഈ കനി എന്താണ്, ഇവർ നാളെ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. കാരണം ഭാവി അറിയാമെന്നുള്ള ആളല്ലേ ദൈവം. ഇവരോട് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടായിരുന്നു ഭക്ഷിക്കുന്നത്? ദൈവത്തിനറിയാമല്ലോ നാളെ ഭക്ഷിക്കുമെന്ന്. അപ്പൊ ഇതൊരു കുറ്റക്കാരനാരാണ്? ഇത് അവിടെ കൊണ്ടുവച്ച ദൈവമാണ്. എന്തേ, ദൈവം സാമാന്യ ബുദ്ധിയുള്ള ആളാണെങ്കിൽ ദൈവം അറിയും നാളെ അമ്മാർ ഇതെടുത്ത് തിന്നും. അപ്പൊ അത് വയ്ക്കാതിരിക്കുകയല്ലേ ചെയ്യേണ്ടത്, കാരണം ദൈവം സർവജ്ഞനാണ്. അപ്പൊ ഇത് ഈ പറയുന്നതിന് അബദ്ധമാണ്, ഇതെല്ലാ ദൈവങ്ങൾക്കും ബാധകമാണ്. സ്വാമി ഇത് പറഞ്ഞപ്പോ എന്താണോ ക്രിസ്ത്യാനികളെ ദൈവത്തെ കുറിച്ച് ഓർത്തുള്ളൂ, നമ്മുടെ ദൈവങ്ങൾക്കും ബാധകമാണിത്, എല്ലാ ദൈവങ്ങൾക്കും ഇത് ബാധകമാണ്. കാരണം ഭാവി അറിയുന്ന ഒരാളാണെങ്കിൽ വിലക്കപ്പെട്ട് ഇനി അവിടെ കൊണ്ടുവച്ചിട്ട് തിന്നരുതെന്ന് പറയാൻ പാടില്ല. അതേതുപോലെയാണ് ഒരു കൊച്ചുകുട്ടി അതിന് മുമ്പിൽ അതിന് കഴിക്കാൻ വയ്യാത്ത ഒരു സാധനം കൊണ്ടുവച്ചിട്ട് നമ്മൾ പറയുന്നത് കഴിക്കരുതെന്ന് പറഞ്ഞു, എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അതെടുത്ത് കഴിക്കും. ഒരു പട്ടിയുടെ പൂച്ചയുടെ മുമ്പിൽ അതിനിഷ്ടമുള്ള സാധനം കൊണ്ടുവച്ചിട്ട് കഴിക്കരുതെന്ന് പറഞ്ഞു, അതെടുത്ത് കഴിക്കും. അതുപോലെ അത് നമുക്കറിയാമോ? അതുകൊണ്ട് നമ്മളങ്ങനെ പറയാറില്ല. അല്ലേ, പട്ടിയുടെ മുമ്പിൽ ഒരു മീൻ കഷ്ണം കൊണ്ടുവച്ചിട്ട് നീ കഴിക്കരുതെന്ന് പറഞ്ഞിട്ട് പോകും. നമുക്കറിയാതെ കഴിക്കും. അപ്പൊ ദൈവത്തിന് അറിയത്തില്ല ആദമിന്റെ അമ്മയുടെ മുമ്പിൽ വിലക്കപ്പെട്ട കഴിഞ്ഞു കൊണ്ട് വെച്ച് അവരുടെ അടുത്ത് കഴിക്കും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു? ഇത് കഴിച്ചതിന്റെ പാപം അവർക്ക്. അപ്പൊ ഇവിടെ ഇതിലെവിടെയാണ് ദൈവത്തിന്റെ നീതി എന്നാണ് ചോദിക്കുന്നത്. അവരെന്ത്, അവർക്ക് എങ്ങനെ പാപം അവരിലെങ്ങനെ വരും? അവരുടെ കുറ്റമല്ലല്ലോ ഇത്, ദൈവത്തിന്റെ കുറ്റമല്ലേ അവിടെ കൊണ്ടുവച്ചത്. ഇപ്പൊ തിന്നതിന്റെ പാപം അങ്ങനെ ആദിമ പാപം തലമുറ തലമുറയായി മനുഷ്യന് വരുന്നു എന്ന് പറയുന്നത് യാതൊരു യുക്തിയില്ലെന്നാണ്. ഇതെല്ലാ ദൈവങ്ങൾക്കും പാപമാണ്. അല്ല, മതം അനുസരിച്ച് അത് കളയാൻ പറ്റില്ലല്ലോ. സയൻസിന് പല വഴികളും കാണും, പക്ഷെ മതം അത് അംഗീകരിക്കില്ല. അതൊക്കെ അങ്ങനെ മാറ്റുന്ന കാലത്ത് മതം എന്തെങ്കിലും അവരുടേതായ, അപ്പോ മതം വളരെ സിമ്പിളായിട്ട് പറയുന്നതാണ് ദൈവം തീരുമാനിച്ചു. ദൈവത്തിന്റെ തീരുമാനം ഇപ്പൊ ഇങ്ങനെയാണ്, എന്താണ് ഇതൊക്കെ എടുത്ത് മാറ്റണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ഇച്ഛ. അതുകൊണ്ട് നടന്നെന്ന് പറയും. അവിടെയും പറയില്ല ഈശ്വരനെ തന്നെ വയ്ക്കും. ഡോക്ടർക്ക് അങ്ങനെ ഒരു ബുദ്ധി ഉണ്ടാക്കി, ശാസ്ത്രജ്ഞനും ബുദ്ധി ഉണ്ടാക്കി, അവര് ദൈവം. അപ്പൊ ദൈവം ഇതൊക്കെ മാറ്റി ഇങ്ങനെയൊക്കെ പറയും. അവിശ്വാസം എന്ന് പറയുന്നത് എപ്പോഴും വിശ്വാസത്തെ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ദൈവത്തെ പോലും ഇവിടെ അദ്വൈതത്തിൽ എന്താണ് നിഷേധിക്കുന്നതിന് പ്രയാസമൊന്നുമില്ല. അദ്വൈതി പറയുന്ന എന്താണ്? അങ്ങനെ ദൈവത്തിന് നിഷേധിക്കാം അപവാദം. പക്ഷെ അങ്ങനെ നിഷേധിക്കുമ്പോഴും അത് നാസ്തികതയല്ല. അതാണ് ഈ പറഞ്ഞു വരുന്നതിന് ചുരുക്കം. അപ്പൊ അദ്വൈതം നാസ്തിക മതമല്ല. പ്രമാണത്തിന്റെ കാര്യത്തിലായാലും ശരി, വിശ്വാസത്തിന്റെ കാര്യത്തിലായാലും ശരി, അത് നാസ്തിക മതം തന്നെയാണ്. പക്ഷെ അവിടെ ദൈവത്തെ നിഷേധിക്കുമെന്ന് പറയുന്നുണ്ട്, അത് നാസ്തികമല്ല. നാസ്തികമാണെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് പിന്നിൽ ഈശ്വരനില്ലെന്ന് പറഞ്ഞാലേ നാസ്തികമാവും. അങ്ങനെ പറയാത്തിടത്തോളം കാലം അത് പറഞ്ഞിട്ട് നിഷേധിച്ചാലും അത് നാസ്തികമാകത്തില്ല എന്നുള്ളതാണ്.